ബ്രഹ്മസൂത്ര സാങ്കര ഭാഷ മുപ്പത്തൊന്നാം സൂത്രം. ജീവമുഖ്യപ്രാണലിംഗാത് നേതി ചേത് ന ഉപാസ ത്രൈവിധ്യാത് ആശ്രിതത്വാത് ഇഹ തദ് യോഗാത്. ഇത് ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദത്തിലെ അവസാനത്തെ സൂത്രം. ഒന്നാം അധ്യായത്തിൽ 11 അധികരണങ്ങളാണ്. അത് ഓരോ വിഷയങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന ഓരോ അധികരണം അങ്ങനെയാണ്. ആ സൂത്രത്തിന്റെ സംഖ്യ നോക്കിയിട്ടില്ല. ആദ്യത്തെ സൂത്രം, ആ ഒരു സൂത്രം തന്നെ ഒരു അധികരണം, ജിജ്ഞാസാധികരണം. രണ്ടാമത്തെ ഒരു സൂത്രം തന്നെ ഒരു അധികരണം, ജന്മാന്ത്യ അധികരണം. മൂന്നാമത്തെ ഒരു സൂത്രം, ശാസ്ത്രയൂനിത്വാധികരണം. നാലാമത്തെ ഒരു സൂത്രം, തത്വ സമന്വയാധികരണം. പിന്നീട് വരുമ്പോൾ സൂത്രത്തിന്റെ സംഖ്യയിൽ മാറ്റം വരുന്നു, ഇച്ഛത്യധികരണം. അവിടെ നമ്മൾ കൂടുതൽ സൂത്രങ്ങൾ വന്നു. സൂത്രത്തിന്റെ എണ്ണം നോക്കിയിട്ടല്ല, എന്ത് വിഷയമാണ് അവിടെ ചർച്ച ചെയ്യുന്നത്, ഒരു വിഷയത്തിന് ഒരു അധികരണം. അങ്ങനെ ഐഷ്യത്യധികരണം, ആനന്ദമയ അധികരണം, പ്രാണാധികരണം, ആകാശാധികരണം, ഇങ്ങനെ പല അധികരണങ്ങളും കടന്നു. ഇവിടെ 11 അധികരണം, ഇന്ദ്രനും പ്രദർദ്ദനനും തമ്മിലുള്ള സംവാദമാണ്. അപ്പോ പക്ഷെ ഇവിടുത്തെ വിഷയം പ്രാണനെ സംബന്ധിച്ചാണ്. പ്രാണോസ്മി പ്രജ്ഞാത്മാ, ഈ പ്രാണൻ എന്ന് പറയുന്നത് എന്തിനെയാണ്? മുമ്പ് അതേവ പ്രാണ എന്നൊരിടത്തും പ്രാണനെ സംബന്ധിച്ചായിരുന്നു വിചാരം. നമ്മൾ പറഞ്ഞു പ്രാണൻ എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ഇവിടെയും അത് തന്നെയാണ്. അപ്പോ അത് പ്രാണാധികരണമായി. ഇവിടെയും പ്രാണനാണ് വിഷയം. അതുകൊണ്ട് ഇവിടെ ആ പ്രാണാധികരണത്തിൽ നിന്ന് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി ഇതിനെ പ്രദർദ്ദന അധികരണം എന്ന് പറയുന്നു. പ്രദർദ്ദനോട് ഉള്ള ഇന്ദ്രന്റെ ഉപദേശം എന്നുള്ള അർത്ഥത്തിൽ ഇത് പ്രദർദ്ദനാധികരണം. മുമ്പ് ഒന്ന് പ്രാണാധികരണം. ആ പ്രദർദ്ദനാധികരണത്തിലെ അവസാന സൂത്രമാണിത്. ഇതോടെ ഒന്നാം പാദം, ഒന്നാം അധ്യായത്തിലെ ഒന്നാം പാദം അവസാനിക്കുന്നു. ഒന്നാം പാദത്തിൽ 31 സൂത്രങ്ങളും 11 അധികരണങ്ങളും. അതിന്റെ വിഷയങ്ങളെല്ലാം നമ്മൾ ചർച്ച ചെയ്തതാണ്. ഇവിടെ തൊട്ടു മുമ്പ് ഉള്ള അധികരണത്തിൽ സൂത്രത്തിന്റെ അവസാനം തസ്മാത് ബ്രഹ്മവാക്യമേതത്, അതുകൊണ്ട് ഇത് പ്രാണോസ്മി പ്രജ്ഞാത്മാ എന്ന് പറയുന്ന ഈ വാക്യവും ബ്രഹ്മത്തെക്കുറിച്ചാണ് പറയുന്നത് എന്ന് പറഞ്ഞതോടുകൂടി ഇതിന്റെ വിഷയം എന്താണെന്ന് നിർണയിച്ചു കഴിഞ്ഞു. ഈ അടുത്ത സൂത്രം കൊണ്ട് ചില സംശയങ്ങളും ഇതിനു തന്നെയുള്ള ചില പ്രാചീന വ്യാഖ്യാനങ്ങളും അതിന്റെ സമാധാനം പരാമർശിക്കുന്നു എന്നേ ഉള്ളൂ. പുതിയതായിട്ടൊരു കാര്യം പറയുന്നില്ല. മുമ്പ് നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ തന്നെയാണ്. പക്ഷെ ഈ സൂത്രത്തെ മുമ്പ് ഭാഷ്യകാരൻ സാധാരണ മുമ്പുള്ള വ്യാഖ്യാനം എന്ന് പറയുന്നത് ഒരു വൃത്തികാരൻ മുമ്പ് ബ്രഹ്മസൂത്രത്തിന് വൃത്തി എന്ന രൂപത്തിലുള്ള വ്യാഖ്യാനം വഴി ഒരാളുടെ അഭിപ്രായത്തെയാണ് പറയുന്നത്, മുൻ വ്യാഖ്യാനം. ആ വ്യാഖ്യാനത്തെ ഇവിടെ എടുത്തു കാണിക്കുന്നു. പിന്നെ ആ സിദ്ധാന്തത്തെ ഒന്നുകൂടി ചോദ്യങ്ങൾ ഉറപ്പിച്ചിട്ട് സിദ്ധാന്തത്തെ ഉറപ്പിക്കുന്നു. വീണ്ടും ചോദ്യങ്ങളെ കൊണ്ടുവരുന്നു, കുറച്ചുകൂടി വ്യക്തമായി ചോദ്യങ്ങളെ കൊണ്ടുവരുന്നു. അതുകഴിഞ്ഞ് സിദ്ധാന്തം എന്താണെന്ന് വ്യക്തമാക്കുന്നു. ഇവിടെ ബ്രഹ്മമാണ് ഇവിടെ ജ്ഞേയമായിരിക്കുന്നതാണ് പറയുന്നതിന്റെ താല്പര്യം, ഈ അധികരണത്തിന്റെ താല്പര്യം തന്നെ. അപ്പൊ രണ്ടു തരത്തിൽ ഇവിടെ വരുന്നു, ഒന്ന് ഉപാസ്യം, മറ്റൊന്ന് ജ്ഞേയം. ചില അധികരണത്തിൽ ചർച്ച ചെയ്യുന്നത് ഇവിടെ ഉപാസ്യമായിരിക്കുന്ന എന്താണ്, അവിടെ പറയും ബ്രഹ്മമാണ്, ബ്രഹ്മത്തെ ഉപാസിക്കേണ്ടതാണ്. ചിലത്ത് ചർച്ച ചെയ്യുന്നത് ഇവിടെ ജ്ഞേയമായിരിക്കുന്ന എന്താണ്, അറിയേണ്ടത് എന്താണ്, അവിടെ പറയും അറിയേണ്ടത് ബ്രഹ്മത്തെയാണ്. അപ്പൊ ബ്രഹ്മത്തെ രണ്ടു തരത്തിലോ അവതരിപ്പിക്കുന്നു, ഒന്ന് ഉപാസ്യമായി, ഒന്ന് ജ്ഞേയമായി. അത് എങ്ങനെ അവിടെ ശ്രുതിയിൽ എങ്ങനെയാണോ പ്രതിപാദനം ചെയ്യുന്നത് അതനുസരിച്ച്, ശ്രുതിയെ ചില സ്ഥലത്ത് ബ്രഹ്മത്തെ ഉപാസിക്കാൻ വേണ്ടി നിർദ്ദേശിക്കും, ധ്യാനിക്കുന്നതിന് വേണ്ടി. അപ്പോൾ അവിടെ അത് അങ്ങനെ മനസ്സിലാക്കണം. ചിലടത്ത് ജ്ഞേയമായി നിർദ്ദേശിക്കും, അപ്പോൾ അത് അറിയേണ്ടതാണെന്ന് മനസ്സിലാക്കണം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസത്തെ ഗ്രഹിക്കുക എന്ന് പറയുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് ജ്ഞേയം എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപാസ്യം എന്ന് പറഞ്ഞാൽ എന്താണ്. ഇവിടെ ഭാഷ്യകാരൻ അവതരിപ്പിക്കുന്ന അദ്വൈതത്തെ ഗ്രഹിക്കുമ്പോൾ സാധാരണ സംഭവിക്കാറുള്ള ഒരു ഭ്രാന്തിയാണ് ഈ ഉപാസനയും ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാതിരിക്കുക. ഉപാസന എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ധരിക്കുന്നത് ദേവതകളെയും മറ്റും ഉപാസിക്കുന്നതാണ്, അങ്ങനെയല്ല. ഇവിടെ ബ്രഹ്മത്തെയും ഉപാസിക്കാം, ബ്രഹ്മ ഉപാസനയുണ്ട്. അപ്പോൾ അത് ജ്ഞാനമല്ലേ? അല്ല, ബ്രഹ്മധ്യാനം വേറെ, ബ്രഹ്മജ്ഞാനം വേറെ. അപ്പോൾ എവിടെയാണോ നേരിട്ട് ആ തത്വത്തെ ബോധിപ്പിക്കുന്നത്, ആ തത്വത്തെ ബോധിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നീട് കർത്തവ്യമായി ഒന്നും തന്നെ നിർദ്ദേശിക്കുന്നില്ല എങ്കിൽ അത് എന്താണോ, അത് ജ്ഞാനം. ബ്രഹ്മത്തെക്കുറിച്ച് പറയുകയും അവിടെ കർത്തവ്യമായി ഒന്ന് നിർദ്ദേശിക്കുകയും ചെയ്യുന്നു, നീ ഇന്നത് ചെയ്യണം എന്ന് പറയുമ്പോൾ ഉപാസന. ഇവിടെ ഈ അധികരണത്തിൽ ചർച്ച ചെയ്യുമ്പോൾ അത് ഉപാസനയായി കഴിഞ്ഞാൽ എങ്ങനെയാകും, അത് ജ്ഞാനമായാൽ എങ്ങനെയാണ്, ഈ തരത്തിലാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ സൂത്രത്തിൽ ശാസ്ത്രദൃഷ്ടിയാത്ത ഉപദേശോ വാമദേവവത്, അവിടെ ജ്ഞാനത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പ്രതിപാദിച്ചു. എന്താണ് ആശജ്ഞാനം? ഇപ്പോൾ ജ്ഞാനത്തെ സംബന്ധിച്ചിടത്തോളം അതവിടെ അവസാനിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അതിന് ഏക സ്വരൂപമേ ഉള്ളൂ, അതിന് രണ്ട് രൂപമില്ല. എങ്ങനെ ഉപദേശിക്കുന്നുവോ അങ്ങനെ ഗ്രഹിക്കുക. അതിന് രണ്ടാമതൊരു രൂപമല്ല ജ്ഞാനത്തെ സംബന്ധിച്ച്. അതിവിടെ തന്നെ പറഞ്ഞു, എന്താണ് വാമദേവന് ജ്ഞാനമുണ്ടായി, എന്താണ് ഞാൻ തന്നെയാണ് മനുവായിരുന്നത്, ഞാൻ തന്നെയാണ് സൂര്യനായിരുന്നത്, ഇതാണ് ജ്ഞാനം. എന്നുവെച്ചാൽ തൻ്റെ സർവാത്മഭാവം, ഈ ജ്ഞാനത്തിൽ ഇനി ഒരു മാറ്റം വരാനില്ല. പിന്നെ നമ്മൾ അവിടെ പറയുന്നു എന്താണ് ജ്ഞാനത്തിൻ്റെ ദാർഢ്യം, ജ്ഞാനത്തിൻ്റെ വ്യക്തത എന്നെല്ലാം പറയുന്നതുകൊണ്ട് ഈ ജ്ഞാനത്തിൻ്റെ സ്വരൂപത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്നതല്ല പറയുന്നു. ജ്ഞാനം അവ്യക്തമായിരുന്നു, പിന്നെ വ്യക്തമാകുന്നു എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ ഭാഷകാരൻ ഗീതാഭാഷ്യത്തിലും പറയുന്നുണ്ട്, ആ ജ്ഞാനം ഒരാൾ ഗ്രഹിച്ചപ്പോൾ അത് വ്യക്തമായി മനസ്സിലാക്കും. അതിനോടൊപ്പം ഒരാളിൽ സംഭവിക്കുന്ന ദോഷങ്ങൾ മാറ്റുക എന്നേ ഉള്ളൂ, അല്ല ജ്ഞാനത്തിന് മാറ്റം വരില്ല. വാമദേവന്റെ ജ്ഞാനം എന്താണ്? ഞാനാണ് സൂര്യനായിരുന്നു, ചന്ദ്രനായിരുന്നു, എല്ലാം ഞാൻ തന്നെ, ഞാൻ തന്നെ സർവവുമായിരിക്കുന്നു, ഇതാണ് ജ്ഞാനത്തിൻ്റെ ആകാരം എന്ന് പറയുന്നത്. ഇതിന് മാറ്റം വരത്തില്ല. അല്ലെങ്കിൽ തത്വമസി എന്നുപയോഗിക്കുന്നു, അഹം ബ്രഹ്മാസ്മി എന്നറിയുന്നു. ഈ ജ്ഞാനത്തിന്റെ ഇതിനെ ജ്ഞാനത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ ആകാരം എന്ന് പറയും. ഇതിനൊരിക്കലും മാറ്റം സംഭവിക്കില്ല. പിന്നെ മാറ്റം സംഭവിക്കുന്നത് എന്താണോ, നീ ബ്രഹ്മമാണെന്ന് ഒരാൾ ഉദ്ദേശിച്ചു, അയാൾ ഞാൻ എന്നുള്ളത് കൊണ്ടാണ് ധരിച്ചത്, ഈ ജീവഭാവത്തെയാണ് തന്റെ തന്നിൽ ഒരു പരമാർത്ഥ സ്വരൂപം കൊണ്ട് അതിനല്ല ഗ്രഹിച്ചത്, അല്ലെങ്കിൽ സച്ചിദാനന്ദമായ തന്റെ സ്വരൂപത്തെ അല്ല ഗ്രഹിച്ചത്. ഞാനെന്ന് പറഞ്ഞ ഞാൻ ഈ ശരീരം കൊണ്ട് പരിച്ഛിന്നനായിരിക്കുന്ന എന്റെ വ്യക്തിഭാവം, ഈ ഞാൻ മറ്റെന്തോ ആണ്, ഇന്ദ്രനെന്നോ ചന്ദ്രനെന്നോ പറയുന്ന പോലെ ഞാൻ ബ്രഹ്മമെന്ന് പറയുന്ന ഒന്നാണ് ധരിച്ചുപോയി. ഒരു വ്യക്തി തന്നെ കുറിച്ച് തന്നെ ധരിക്കാറുണ്ടല്ലോ, ഇപ്പം ഞാൻ എന്നെ കുറിച്ച് ഞാൻ ധരിക്കുന്നു, ഞാൻ പുത്രനാണ്, പുത്രിയാണ്, പിതാവാണ്, മാതാവാണ്, അങ്ങനെ തന്നെ സംബന്ധിക്കുന്ന ഓരോ അവസ്ഥകളെ സംബന്ധിച്ചും തന്റെ പ്രവൃത്തിയെ സംബന്ധിച്ചും മറ്റും തന്നെ ഒരു വ്യക്തി തന്നെ കുറിച്ച് പലതായും ധരിക്കുന്നു. അങ്ങനെ ധരിക്കുന്നതുപോലെ ആ താൻ ബ്രഹ്മമെന്ന് പറയുന്ന എന്തോ ഒന്നാണെന്ന് ധരിക്കുക, ഇങ്ങനെയെല്ലാം ഉള്ള ധാരണകൾ വരാം ഉപദേശിക്കുമ്പോൾ. അതിന് ഭ്രാന്തി എന്ന് പറയും. അത് മാറ്റണം. ഉപദേശം കേട്ട് പക്ഷെ അയാൾക്കുണ്ടായത് ഒരു ഭ്രാന്തമായ ജ്ഞാനമാണെങ്കിൽ അത് മാറ്റണം. വായക്ക് അവിടെ എന്ത് ചെയ്യുന്നു, ശരിയായ അറിവുണ്ടാകുന്നില്ല ഉപദേശിച്ചെങ്കിലും. ഇനി പറയുന്നു, അതല്ല ഉദ്ദേശിക്കുന്നത്, നിനക്കൊരു പരമാർത്ഥ സ്വരൂപമുണ്ട്, അത് സച്ചിദാനന്ദമാണ്. കാരണം നേരിട്ടങ്ങോട്ട് തത്വമസി എന്ന് പറയുകയല്ല, അനുഭവ പല കാര്യങ്ങളും പറഞ്ഞു, സദൈവ സൗമ്യമഗ്രാസീകമാദ്വിതീയം ബ്രഹ്മ തുടങ്ങിയുള്ള വിഷയങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം പറയുന്നു തത്വമസി. ആ ഏതാണോ സദേവ ആ സത്ത്, അത് തന്നെയാണെന്ന് പറയുമ്പോൾ ഓ, അവന് മനസ്സിലാകുന്നു താൻ ഈ ജീവഭാവമല്ല, ജീവഭാവത്തിനപ്പുറമുള്ള ഒന്നാണ് അവിടെ അവൻ ഗ്രഹിക്കുന്നു. ഒരാളോട് നേരിട്ട് തത്വമസി ഉപദേശിച്ചപ്പോൾ അയാൾ ഗ്രഹിച്ചില്ല, അല്ലെങ്കിൽ അയാൾക്ക് വിപരീതമായ ജ്ഞാനം ഉണ്ടായോ. ഒരാൾ പറയുന്നു, നിങ്ങൾ എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല, അവിടെ അജ്ഞാനം ഗ്രഹണം സംഭവിച്ചില്ല, വേറൊരാൾ വിപരീതമായി ഗ്രഹിച്ചു, നീ ഒരു ചക്രവർത്തിയാണെന്ന് പറയുന്ന പോലെ എന്തോ ഒരു കാര്യമാണെന്ന് ധരിച്ചു, അവിടെ വിപരീത ജ്ഞാനം വന്നു. ഇനി സദൈവ സൗമ്യ എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് മനസ്സിലായി, ശരിയാണ് എന്നോട് പറയുന്നത്, ഒരു വിശേഷപ്പെട്ട കാര്യമാണ്, ഒരു സത്തിനെയാണ് എന്നെ ബോധിപ്പിച്ചത്. അയാൾക്കത് ബോധ്യം വരുന്നു, പക്ഷേ ഉടനായിട്ട് മനസ്സിൽ സംശയവും വരുന്നു, അതെങ്ങനെ സത്താവ്, ഞാൻ ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു, ഞാനങ്ങനെ സത്താവ് സംശയം വന്നു. അപ്പോൾ ഒന്നുകിൽ ആഗ്രഹണം വരാം, അല്ലെങ്കിൽ വിപരീത ജ്ഞാനം വരാം. ആഗ്രഹണത്തിനാണെങ്കിൽ ലേശവും ബോധമില്ല, വിപരീത ഗ്രഹണത്തിലാണെങ്കിൽ ചെറിയൊരു ബോധമുണ്ട്. സർപ്പത്തെക്കുറിച്ച് ബോധമുണ്ടാവണമെങ്കിൽ അവിടെ രജ്ജുവിന്റെ ബോധം ഉണ്ടായിരിക്കും ചെറുതായിട്ട്. അധിഷ്ഠാനത്തെക്കുറിച്ചുള്ള ബോധമില്ലാതെ ആരോപ്യമായ ഒന്നിനെ കുറിച്ച് ബോധം ഉണ്ടാകത്തില്ല, പക്ഷെ അവിടെയും അത് വ്യക്തമല്ല, ഭ്രാന്തിയിലാണത്. മരുമരീചയെക്കുറിച്ച് ബോധം ഉണ്ടാകുന്നുവെന്നും മരുഭൂമിയെക്കുറിച്ച് ഒരു ബോധമുണ്ട്, പക്ഷെ അത് മരുഭൂമി എന്നുള്ള നിലയ്ക്കല്ല, അതായത് ഈ കാണുന്ന അവിടെ പറയുന്നതാണ് ആ ഇതം ശബ്ദത്തിലൂടെ അതിനെ ഗ്രഹിക്കുന്നു എന്ന് പറയും, ആധാരജ്ഞാനം എന്ന് പറയും. ഭ്രാന്തികളടുത്ത് ചെറിയ ജ്ഞാനമുണ്ട്. ഇനി സംശയമുള്ളിടത്തോ അവൻ ധരിച്ചു ജ്ഞാനാണ്, പക്ഷെ സംശയം എങ്ങനെ അതാകും, ഞാനെങ്ങനെ സത്താകും. അവിടെ നമുക്ക് പറയാം, എന്താണ് അയാൾക്ക് എന്താണോ അയാളെ ബോധിപ്പിച്ചത് അതിനെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടായി. ഇവിടെ തന്നെ ബ്രഹ്മസൂത്രത്തിന്റെ 4-ാം അധ്യായത്തിൽ പറയും, ഉപദേശിക്കുമ്പോൾ ഒരാൾക്ക് ബോധം ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം, ഉണ്ടാകുന്നിടത്ത് ഭ്രാന്തി സംശയം തുടങ്ങിയ ദോഷങ്ങളുണ്ടാകും. അപ്പോൾ ഈ തുടർന്ന് വരുന്ന വിചാരങ്ങളും മറ്റും ഈ ദോഷങ്ങളും മാറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ജ്ഞാനത്തിൻ്റെ വ്യക്തത ദൃഢത എന്ന് പറഞ്ഞാൽ എന്താണോ, ഈ ദോഷങ്ങൾ അവിടെ ഉണ്ടാകാതിരിക്കുക. ഏതുപോലെ ഞാനിപ്പോൾ നല്ല വെളിച്ചത്തിൽ എൻ്റെ കണ്ണിന് തകരാറൊന്നുമില്ല, എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു ഇന്നതാണെന്ന് അറിയുന്നു. ഈ ജ്ഞാനം വ്യക്തമാണ്, ദൃഢമാണ്, ഈ ജ്ഞാനം അപരോക്ഷമാണ്, പ്രത്യക്ഷമാണ്, ഏത് ശബ്ദത്തിലും പറയാം. ഇതിനെ എൻ്റെ അനുഭവമാണെന്ന് പറയാം, എൻ്റെ അനുഭൂതി എന്ന് പറയാം, എൻ്റെ അറിവെന്ന് പറയാം. എന്ത് പറഞ്ഞാലും ഇതിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടെ എൻ്റെ ഈ അറിവിനെ മുമ്പ് പറഞ്ഞതായ ദോഷങ്ങളൊന്നും ബാധിക്കുന്നില്ല എന്നേ ഉള്ളൂ വ്യക്തത എന്ന് പറയുന്നത്. ഇവിടെ അദ്വൈത ആത്മബോധം എന്ന് പറയുന്നത് ഇതാണ്. അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ജ്ഞാനത്തിന് ഏകമായ ഒരു രൂപം മാത്രമേ ഉള്ളൂ, ഇതിന് രണ്ട് രൂപം വരത്തില്ല. ഇന്നലെ എനിക്കൊരു ജ്ഞാനം ഉണ്ടായി, നാളെ വേറൊരു ജ്ഞാനം ഉണ്ടാകുക എന്നല്ല. എന്ന് വെച്ചാൽ ജ്ഞാനത്തിന്റെ സ്വരൂപം അല്ലെങ്കിൽ ആകാരത്തിന് മാറ്റം സംഭവിക്കില്ല. ഇന്നിപ്പോൾ അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എത്ര കാലം നിങ്ങൾ വിചാരം ചെയ്തു കഴിഞ്ഞാലും ഈ അറിവ് തന്നെയായിരിക്കും, മാറ്റം വരത്തില്ല. സർവം ഖല്ലിതം ബ്രഹ്മ എന്നിപ്പോൾ നിങ്ങൾ അറിയുന്നെങ്കിൽ മരണം വരെ ഈ തത്വത്തെ വിചാരം ചെയ്തു കഴിഞ്ഞാലും ഈ അറിവിന്റെ ആകാരത്തിന് മാറ്റം വരില്ല. അപ്പോൾ ജ്ഞാനത്തിന്റെ സ്വരൂപത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. അത് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്ത് മാറും? ഈ ദോഷങ്ങളും മാറും. ഇതാണ് ജ്ഞാനത്തിന്റെ പ്രത്യേകത. ഉപാസന അങ്ങനെയല്ല. ഉപാസന എന്ന് പറയുന്നത് എവിടെ ചെന്നെത്തും എന്നുള്ളതിന് ഉറപ്പൊന്നുമില്ല. പ്രാണനെ ബ്രഹ്മമായി ഉപാസിക്കുക, പ്രാണനെ ബ്രഹ്മമായി ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവന് ഉണ്ടാകുന്ന അറിവ്, കാരണം അത് ഉപാസന എന്ന് പറയുന്ന ആരോപിക്കുകയാണ്. അങ്ങനെ ആരോപിക്കുമ്പോൾ ജ്ഞാനം അങ്ങനെയല്ല. ജ്ഞാനം എന്ന് പറയുന്നത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. പക്ഷേ ഗ്രഹിച്ചിടത്ത് ബോധമാക്കി തരാറുന്നു. ഉപാസന പലതരത്തിലുണ്ട്. അന്ന് ഉപാസനയുടെ രൂപത്തിനൊക്കെ മാറ്റം വരും, പലതരത്തിലും വരും. അത് നമ്മൾ ഇനി ഇവിടെ പല ഭാഗങ്ങളിൽ ചർച്ച ചെയ്യും, പലതരത്തിലുള്ള ഉപാസനകളെ കുറിച്ച്. അതുകൊണ്ട് ജ്ഞാനത്തിന്റെ വിശേഷത നമ്മൾ മനസ്സിലാക്കും ഇതാണ്. ജ്ഞാനത്തിന്റെ ആകാരത്തിന് ഒരിക്കലും മാറ്റം സംഭവിക്കത്തില്ല. അത് ഒരാൾക്ക് ആ ഉപദേശത്തെ ഗ്രഹിക്കുന്നതിനുള്ള പ്രാപ്തി ഉണ്ടെങ്കിൽ അത് വേണം. നീ പറഞ്ഞല്ലോ ഗ്രഹിക്കാതെ ഇരിക്കാം. അത് അതിൻ്റെ സ്വഭാവം ഏകമായിരിക്കും, ഒരു മാറ്റവും വരത്തില്ല. തുടക്കം മുതൽ അവസാനം വരെ മാറ്റം വരികയാണെങ്കിൽ എന്ത് വരണം? ഞാൻ ആദ്യം അഹം ബ്രഹ്മാസ്മി എന്നറിഞ്ഞു, പിന്നെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് വേറൊരു ജ്ഞാനം ഉണ്ടായി, അഹം ബ്രഹ്മാസ്മി എന്നല്ല മറ്റെന്തോ ഒരു ജ്ഞാനം. അത് അങ്ങനെ ഒന്നും സംഭവിക്കുന്നില്ല. തുടക്കവും കൊടുക്കും ഒരുപോലെ തന്നെയാണ്. പക്ഷേ നമ്മൾ പ്രതീക്ഷിക്കുന്നത് തുടക്കം ഒരു തരത്തിലും ഒടുക്കം വേറെ തരത്തിലുമായിരിക്കും എന്നാണ്. അങ്ങനെ സംഭവിക്കില്ല, ജ്ഞാനം ഏകരൂപത്തിലായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത് ഏകരസം. ജ്ഞാനത്തെ കുറിച്ച് പറയും ഏകസ്വഭാവം എന്ന് പറയും. ഞാനും എപ്പോഴും ഏകരസവും ഏകസ്വഭാവവുമായിരിക്കും. ഇനി അങ്ങനെ ഒരാൾക്കൊരു ജ്ഞാനം ഉണ്ടാകുമ്പോൾ മറ്റു ചില കാര്യങ്ങളുണ്ട്. ഇത് പല പല വലിയ വിദ്വാൻമാർക്ക് കൂടി വ്യക്തമാകാത്ത കാര്യങ്ങളാണ് പലപ്പോഴും. എന്നുവെച്ചാൽ ഭാഷകാരൻ വ്യക്തമാകുന്നുണ്ട്, പക്ഷെ പലപ്പോഴും ഇത് വ്യക്തമാകാറില്ല പലർക്ക്. ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായി. അപ്പോൾ ജ്ഞാനം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അയാളുടെ അവസ്ഥ? ജ്ഞാനം ഉണ്ടായതെങ്ങനെ? ഉപദേശിച്ചത് നീ ബ്രഹ്മമാണ്. ആ ബോധം ഉണ്ടാകുന്നതിന് മുമ്പ് എന്തായിരുന്നു അയാളുടെ സ്ഥിതി? ഞാൻ ഈ ശരീരമാണ് ധരിച്ചിരുന്നു. ഇത് ജ്ഞാനം ഉണ്ടായപ്പോഴോ? ജ്ഞാനം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ സച്ചിദാനന്ദമാണ് എന്നൊരു ബോധം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ഈ ശരീരബോധം, ഇതിനെന്ത് സംഭവിക്കുന്നു? ഇതാണ് പലർക്കും മനസ്സിലാകാത്ത വേറൊരു കാര്യം. നമ്മൾ പലവണ വിശദമാക്കിയിട്ടുണ്ടെന്നാലും ഈ ശരീരബോധത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുന്നതാണ് ശരീരബോധം നഷ്ടപ്പെട്ടു. സാധാരണ പറയും ഞാൻ ബ്രഹ്മമാണെന്ന് അറിഞ്ഞു. ശരീരബോധം പോയി, ബ്രഹ്മബോധം വന്നു, ശരീരബോധം പോയി. ഇത് ശരിയാണോ? ഇത് ശരിയാണോ? ഞാൻ ബ്രഹ്മമാണെന്നറിഞ്ഞു, ശരീരബോധം നഷ്ടപ്പെട്ടു. അപ്പോ ഒരു ചോദ്യം വരുന്നത്, നിങ്ങൾ ബ്രഹ്മമാണ് എന്നറിഞ്ഞത് എപ്പോ? സുഷുപ്തിയിലാണോ, അതേ സ്വപ്നത്തിലാണോ, ജാഗ്രതത്തിലാണോ? ജാഗ്രതത്തിലാകാൻ വഴിയുള്ള എന്തുകൊണ്ട്? ഗുരു ഉപദേശമെല്ലാം ജാഗ്രതത്തിലാണ്. ശരി, നിങ്ങൾക്ക് ശരീരമാണെന്നുള്ള ബോധം എവിടെയുള്ളത്? അത് ജാഗ്രത. അപ്പൊ ജാഗ്രതത്തിൽ ഗുരു ഉപദേശം ഇതെല്ലാം ഉള്ള സ്ഥലത്ത്, ഈ ജാഗ്രത അവസ്ഥയിൽ ഒരാൾക്ക് താൻ പരമാർത്ഥമാണെന്നുള്ള ബോധമുണ്ടായാൽ, അതിനുശേഷം, ആ ബോധമുണ്ടായതിനു ശേഷം അതേ ജാഗ്രതയിൽ തന്നെ ഈ ശരീരബോധം നശിക്കുമെന്നാണ് പറയുന്നു. ശരി, ശരീരബോധം നശിച്ചു, അംഗീകരിച്ചു. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, ഈ ജാഗ്രതയിൽ ശരീരബോധം എങ്ങനെ ഉണ്ടായി? ഞാൻ ബ്രഹ്മമാണെന്നുള്ള ബോധമുണ്ടായത് ഉപദേശം കൊണ്ട്. ശരീരബോധം എങ്ങനെ ഉണ്ടായി? നമ്മൾ വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് അധ്യാസം. ആ ശരീരബോധം ആരും ഉണ്ടാക്കിയതല്ല, സഹജമാണ് അതുണ്ടായത്. ബ്രഹ്മബോധം അങ്ങനെയല്ല, ഗുരു ഉപദേശിക്കേണ്ടി വന്നു. അത് സഹജം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരീരബോധം സഹജമായുണ്ടായത്? അത് നമ്മൾ അധ്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്തതും പറഞ്ഞു. സുഷുപ്തിയിൽ നിന്ന് ജാഗ്രതത്തിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ആ ശരീരബോധമാണ്. അവിടെ എങ്ങനെയാണ് അഹംബുദ്ധി വരുന്നത്, എങ്ങനെയാണ് ശരീരബുദ്ധി വരുന്നത്, എങ്ങനെയാണ് പ്രപഞ്ചബോധം വരുന്നത്, എല്ലാം നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അവിടെ ശരീരബോധം വന്നു കഴിഞ്ഞു. ശരി, ഇനി ശരീരബോധം നമുക്ക് നഷ്ടപ്പെടുന്നു, നഷ്ടപ്പെടുന്നുണ്ട്. അതിന് ഈ തത്വമസി ഉപദേശത്തിന്റെ ആവശ്യമുണ്ടോ? വേണ്ട. കാരണം അത് സഹജമായി വന്നതുകൊണ്ട് അത് സഹജമായി തന്നെ നഷ്ടപ്പെടും. ഇവിടെ തിരിച്ച് സുഷുപ്തിയിലേക്ക് പോയാൽ മതി. അത് നമ്മുടെ അനുഭവമാണ്. ജാഗ്രതയിൽ വരുമ്പോൾ ശരീരബോധം വരുന്നു, തിരിച്ച് സുഷുപ്തിയിലേക്ക് പോയപ്പോൾ ശരീരബോധം നഷ്ടപ്പെട്ടു. ഇപ്പൊ ശരീരബോധത്തിന്റെ നാശം നമുക്കറിയാം, അത് സുഷുപ്തിയാണ്. ശരി, എന്നാൽ ഇവിടെ കുറച്ചു മുമ്പ് എന്താ പറഞ്ഞത്? തത്വമസി എന്ന് ഉപദേശിച്ചു, ഞാൻ എന്നിലൊരു പരമാർത്ഥമുണ്ടെന്ന് ഗ്രഹിച്ചു, അപ്പൊ എന്റെ ഈ ശരീരബോധം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ഈ ശരീരബോധത്തിന്റെ നാശം എന്ന് പറയുന്ന എന്താണ്? ശരിക്കും ശരീരബോധത്തിന്റെ നാശം സുഷുപ്തിയിലേ സംഭവിക്കുന്നു. ഇപ്പൊ ജാഗ്രതയിൽ സംഭവിക്കുന്ന ഈ ശരീരബോധത്തിന്റെ നാശം എന്ന് പറയുന്നത് എന്തിനാണ്? അതാണ് സാധാരണ ശങ്കരാചാര്യർ പറഞ്ഞതായിട്ട്. അതിന്റെ അർത്ഥം മനസ്സിലാക്കാതെയാണെങ്കിലും എല്ലാവരും ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം എന്താണ്? ബ്രഹ്മസത്യം ജഗത് മിഥ്യ, ഇതാണ് ഇതിന്റെ താല്പര്യം. എന്തെന്ന് മനസ്സിലാക്കാതെയാണ് നമ്മൾ ആവർത്തിച്ച് പറയുന്നത്. ഈ കാര്യമാണ് പറയുന്നത്, ശരീരബോധത്തിന്റെ നാശവും. എങ്ങനെ? കാരണം ഇവിടെ പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, തത്വജ്ഞാനം, ആ തത്വജ്ഞാനത്തിന് കാരകത്വമില്ല, അതിനൊന്നിനെയും ഒന്നും ചെയ്യാൻ പറ്റില്ല. അഗ്നി ശരിയാണ്, അതിനെ ദഹിപ്പിക്കാൻ പറ്റും, വസ്തുവിനെ ചാരമാക്കാൻ പറ്റും, ജ്ഞാനത്തിന് തന്നെയുള്ള ശേഷിയില്ല. അത് അകാരകമാണ്, കാരകത്വമില്ല. ഒന്നിനെ സൃഷ്ടിക്കാനോ ഒന്നിനെ നശിപ്പിക്കാനോ അതിന് കഴിയത്തില്ല. ജ്ഞാനത്തിന്റെ സ്വഭാവം അതാണ്. ജ്ഞാനം പുതുതായിട്ടൊന്നിനെ സൃഷ്ടിക്കുന്നുമില്ല, പുതുതായിട്ടൊന്നിനെ നശിപ്പിക്കുന്നുമില്ല. ഏതുപോലെ? അഗ്നിയെപ്പോലെ. പെട്ടെന്ന് മനസ്സിൽ വരും, എന്നാൽ പിന്നെ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്ന് പറയുന്നത് അജ്ഞാനം ഇല്ലാത്തതാണ്. ജ്ഞാനത്തിന് തന്നെ നശിപ്പിക്കേണ്ട ഒരു ജോലി ശേഷിച്ചില്ല. എന്തുകൊണ്ട്? അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് വന്നു, ഇത്രയേ ഉള്ളൂ. അതാണ് നശിപ്പിക്കുന്നു എന്ന് പറയുന്നത്. അഗ്നി ഇന്ധനത്തെ നശിപ്പിക്കും, വെളിച്ചം ഇരളിനെ നശിപ്പിക്കുന്നു. രണ്ടും രണ്ടാണ്. ഇന്ധനത്തെ നശിപ്പിക്കുന്ന എന്താണ്? അഗ്നിയുടെ ഉഷ്ണ സ്വഭാവമാണ്, അത് ദഹിപ്പിക്കും. അതിൽ ദഹനം എന്ന് പറയുന്ന ഒരു ശക്തിയുണ്ട്. ഉണ്ട്, വസ്തുവിന് ഭസ്മമായി കളയും. പക്ഷെ വെളിച്ചം അങ്ങനെയാണ് ചെയ്യുന്നത്. വെളിച്ചം എന്ന് പറയുന്നത് ഇരളിന്റെ സ്ഥാനത്ത് വെളിച്ചം ഒന്നും അത്ര തന്നെ. അവിടെ ഇരുട്ടെന്ന് പറയുന്ന ഒരു സാധനത്തെ അത് ദഹിപ്പിച്ചില്ല, കാരണം അങ്ങനെയൊന്നുമില്ല അവിടെ. അതുപോലെയാണ് ഇവിടെ ജ്ഞാനത്തെ സംബന്ധിച്ച് സംഭവിക്കുന്നത്. അറിവില്ലായ്മയുടെ സ്ഥാനത്ത് അറിവ് പ്രകടമായി. പിന്നെ ജ്ഞാനത്തിനവിടെ ഒന്നും ചെയ്യാനില്ല. പിന്നെ ദേഹാത്മബുദ്ധി നശിച്ചു എന്ന് പറയുന്നത് അത് ജ്ഞാനത്തിന്റെ തന്നെ വിശേഷതയാണ്. എന്താണ് ഈ ജ്ഞാനം എന്ന് പറയുന്നത്? അത് പറയുന്നു, നിന്റെ പരമാർത്ഥ സ്വരൂപം ഇന്നതാണ്. നീ ഇപ്പോൾ പരമാർത്ഥമായി കരുതിയിരിക്കുന്ന എന്താണ്? ഈ ശരീര ബുദ്ധി ഇത്. പിന്നെ എന്താ പരമാർത്ഥം? അത് സച്ചിദാനന്ദമാണ്. അപ്പൊ ഇതെന്താണ്? ഇത് പരമാർത്ഥമല്ല. ആ ബോധം അതാണ് പറയുന്നത് അഹന്തയുടെ നാശം. ഈ ശരീരബുദ്ധി പരമാർത്ഥമല്ല, ഇങ്ങനെ അനുഭവപ്പെടുന്നുണ്ടെങ്കിലും ഇത് അസത്യമാണ് എന്നുള്ള ബോധം, അതാ ഏകമായ ജ്ഞാനം തന്നെയാണ്. വെളിച്ചം എന്ത് ചെയ്യുന്നു? ഇവിടെ വെളിച്ചം വന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഇരുട്ടിനെ മാറ്റി, അത് മാത്രമല്ല ഇതിനെ പ്രകാശിപ്പിക്കുകയും ചെയ്തു. രണ്ട് കാര്യങ്ങൾ നടന്നുപോലെ നമുക്ക് തോന്നും, പക്ഷെ ഒന്നും അളകുന്നു. പക്ഷെ നമ്മുടെ അനുഭവത്തിൽ എന്താണ്? നമ്മൾ പറയും ഇരളോട് ഒന്ന് പോയി, ഇതാ ഈ വസ്തു പ്രകാശിച്ചത്. രണ്ടു കാര്യമാണ് വാസ്തവത്തിൽ, ഒന്ന് തന്നെ. പിന്നെ തർക്കികന്മാർ ഇതിനെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യും. എന്താണ് വെളിച്ചം വന്നപ്പോൾ ഇരുട്ട് പോയിട്ട് പ്രകാശമാണോ, അത് പ്രകാശം വന്നിട്ട് ഇരുട്ട് പോയോ? ആദ്യം എന്താ സംഭവിച്ചത്? വെറുതെ തർക്കിക്കാൻ വേണ്ടിയുള്ള തർക്കങ്ങൾ. രണ്ട് കാര്യമല്ല അവിടെ സംഭവിക്കുന്നത്. വെളിച്ചം പോകുന്നു, അല്ല ഇരുള് പോകുന്നു, വസ്തു പ്രകാശിക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നു? സ്വരൂപം എന്താണെന്ന് ബോധിക്കുന്നു, സ്വരൂപം എന്തല്ലെന്നും ബോധിക്കുന്നു. എന്താണ് സത്യമെന്ന് ബോധിക്കുന്നു, എന്താണ് അസത്യമെന്നും ബോധിക്കുന്നു. ഒരു ഒരു ജ്ഞാനം തന്നെ. ഒരു നാണയത്തിന് രണ്ട് വശങ്ങളുള്ളത് കൊണ്ട് നാണയം രണ്ടാവും. നമുക്ക് രണ്ട് വശമെന്നേ പറയാൻ പറ്റൂ, വസ്തു ഒന്നാണ്. അപ്പൊ ദേഹാത്മബുദ്ധി നശിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഹാത്മബുദ്ധി സത്യം അല്ല എന്ന് ബോധിക്കുക. ഏതൊരു ജ്ഞാനമാണോ ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് പ്രത്യക്ഷമായത്, ആ ജ്ഞാനം തന്നെ എന്താണോ അസത്യം എന്നുള്ളതിനെയും പ്രകാശിപ്പിക്കുന്നു. അപ്പോൾ ഇതാണ് ജ്ഞാനത്തിന്റെ സ്വഭാവം. അപ്പോൾ ഇനിയിവിടെ വരുന്നത് ഉപാസനയെക്കുറിച്ചാണ്. അത് വ്യത്യാസം മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ഇത് ആണ് ജ്ഞാനത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ദേഹാത്മബുദ്ധിയെക്കുറിച്ച് വീണ്ടും ചോദ്യം വരും. ദേഹാത്മബുദ്ധി അസത്യമാണെന്ന് ബോധിച്ചു. അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഉണ്ടായിരിക്കുമെന്ന് ഒരാൾ ചോദിക്കും. നിങ്ങൾ അത് നിങ്ങളുടെ ബോധത്തിനനുസരിച്ചാണ്. ഒരു വസ്തു അസത്യമാണെന്ന് ബോധിച്ചാൽ അതുണ്ടാകാമോ? അങ്ങനെ പറഞ്ഞ് ജ്ഞാനത്തിന് കാരകത്വമില്ല. ജ്ഞാനമൊരു വസ്തുവിനെ അസത്യമെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ട് ആ വസ്തുവിന്റെ നിലനിൽപ്പിനെ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഇതുപോലെ മരുമരീചികയിൽ നമ്മൾ പലവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അത് ജലം അല്ല എന്ന് ബോധിച്ചു കഴിഞ്ഞാലും ജലപ്രതീതിയുണ്ട് അവിടെ. അദ്വൈതത്തെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ സ്പഷ്ടമാണ്. നമ്മൾ ഇതിനെ ശരിയായ രീതിയിൽ ഗ്രഹിക്കാത്തതുകൊണ്ട് നമ്മുടെ ബുദ്ധിക്ക് വരുന്ന അസ്പഷ്ടതകളാണ്. ഇത് വളരെ സ്പഷ്ടവും അനായാസവുമായി ബോധിക്കാമെന്നുള്ള കാര്യമാണ്. എന്നാലും ആൾക്കാർ നിരന്തരം ഇതിനെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും സംശയങ്ങളും ഉന്നയിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇത് അസത്യമാണെന്ന് ബോധിച്ചു കഴിഞ്ഞാൽ